എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വെറുതെ ശതമാനം കണക്ക് പറഞ്ഞാൽ പോരാ. അതുകൊണ്ട് എന്താ പ്രശ്നം? അന്തരീക്ഷ താപം ഉയർത്തുന്നത് ഈ 18% കാറ്റിൽ ഫാമിംഗ്, 7% ഉണ്ടാകുന്നു, മൊത്തം 25% 18% അന്തരീക്ഷ താപത്തെ ഉണ്ടാക്കുന്നത്. അതായത് മൊത്തം മൊത്തം ഇവിടെ സംഭവിക്കുന്ന എന്താണ് ഹരിതവാതക നിർഗമനം, ഗ്രീൻ ഗ്യാസ് എമിഷൻ എന്ന് പറയും, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അതിന് 25% കൃഷി കാരണമാണ്. അതിൽ 18% ഹരിതവാതകങ്ങൾ ഉണ്ടാക്കുന്നത് കാറ്റിൽ ഫാമിംഗാണ്, 7% മാത്രമേ മറ്റ് കൃഷികളിൽ നിന്നുണ്ടാകുന്നു. ഇതാണ് പറഞ്ഞത്. അത് ഹരിതവാതക നിർഗമനത്തെക്കുറിച്ച് പറഞ്ഞാണ്. അങ്ങനെ ഒരു പഠനം കൃത്യമായത് എങ്ങനെയാണോന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. പലരും പല കണക്കുകളും പറയുന്നുണ്ട്. പക്ഷെ ഇത് വെച്ച് നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ടാക്കും. ഇങ്ങനെ ഒരു പഠനമുണ്ട്, അത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. ആരുടെ പേരാ പറഞ്ഞത്? ഹരാരി എന്ന് പറയുന്ന ഇസ്രായേൽ ഫിലോസഫർ. ഇതിനെക്കുറിച്ച് കണക്കുകളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്, ലണ്ടനിലെ കണക്കുകളും മറ്റും. ഇപ്പോ അഹിംസയെ കുറിച്ച് പറയുമ്പോ ഇങ്ങനെ ഗുരുദേവൻ പറഞ്ഞു ഗുരുദേവൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പോരാ. ആ പറഞ്ഞ കാര്യങ്ങൾ ലോകത്തു നിന്ന് എങ്ങനെ ചർച്ച ചെയ്യുന്നു എന്നുകൂടെ നമ്മൾ പറയും. എന്നാലേ അതിനൊരു അംഗീകാരം കിട്ടത്തുള്ളൂ. ഉദയം പറഞ്ഞു എന്ന് പറയുന്നത് ശരി, പക്ഷെ ഇന്ന് ലോകത്ത് അതെങ്ങനെയാ ചർച്ച ചെയ്യും? ആര് എങ്ങനെ ചർച്ച ചെയ്യുന്നൂടെ നമ്മൾ അറിയുന്നു. ഇന്ന് അത് എങ്ങനെയൊക്കെയാണ് അത് ലോകത്തതിന്റെ പ്രത്യാഘാതം എങ്ങനെ ഉണ്ടാകുന്നു, ഹിംസയുടെ അതിനൊരു ലോകരെങ്ങനെയാണ് പറയുന്നത്, അങ്ങനെ പറയുന്നു. എന്നാല് ആ ഉദയം പറഞ്ഞതിന്റെ മൂല്യം ഇന്നത്തെ ആൾക്കാർക്ക് ബോധ്യപ്പെടുത്തുള്ളൂ. പിന്നെന്താണ്? അതിനുവേണ്ടിയിട്ടാണ് ഹരാരിയുടെ കാര്യം പറഞ്ഞത്. ഹരാരി എന്ന് പറയുന്ന ലോകത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഫിലോസഫറാണ് പുള്ളിയുടെ ഗ്രന്ഥങ്ങൾ. കുറഞ്ഞിട്ടില്ല, കുറഞ്ഞിട്ടില്ല, കൂടുന്നേ ഉള്ളൂ, കുറയുന്നില്ല. പക്ഷെ ഇവരെല്ലാം ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് ഈ ഹിംസ നിങ്ങൾക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റത്തില്ല, പക്ഷെ അത് കുറയ്ക്കുക എന്ന് ആവശ്യപ്പെടുകയാണ്. കുറയുകയല്ല, ഓരോ വർഷം കൂടി കൂടി വരികയാണ്. ഓരോ വർഷത്തെയും കണക്ക് നോക്കുമ്പോൾ അത് കൂടി വരികയാണ്. അതിനെതിരായിട്ടുള്ള പ്രചാരണവും കൂടി വരുന്നുണ്ട് ലോകത്തിൽ. ഇങ്ങനെ തിന്നുന്നതിന് വേണ്ടി കൊല്ലുന്നതിനെതിരായിട്ടുള്ള പ്രചാരണം കൂടി കൂടി വരുന്നുണ്ട്. കാരണം ഏറ്റവും വലിയ അപകടം എന്താണോ ഈ കാലാവസ്ഥയെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഹരാരിയെ പോലെയുള്ളവരാണ് ഈ അതിലെ ജീവകാരുണ്യംശത്തെ എടുത്തു പറയും. മനുഷ്യന്റെ ഏറ്റവും വലിയ ക്രൂരറ്റി, ഹിംസ, ക്രൂരത, അതാണ് ഇത്രയും മൃഗങ്ങളെ കൊല്ലുന്നത് എന്നെടുത്തു പറയുന്നുണ്ട്. നിർബന്ധമായിട്ടൊന്നും ഒരിടത്തും മനുഷ്യരെ അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. പിന്നെ നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ സഹായിക്കും. ഇപ്പോൾ മദ്യത്തിന് നിരോധനം കൊണ്ടുവരുന്നു, അപ്പോൾ മദ്യം കിട്ടാതെ വരും. മദ്യം കിട്ടാതെ വരുമ്പോൾ അത് കർശനമായി പാലിച്ചാൽ കുറേ നിയന്ത്രണം വരും. കിട്ടുന്നതുകൊണ്ട് കുടിക്കുന്നവരുണ്ട്, അത്യാവശ്യമില്ലെങ്കിലും അങ്ങനെയുള്ളവർ ഒഴിവാകും. കുടിച്ചേ തീരുമെന്നുള്ളവർക്ക് ഒഴിവാകാൻ പറ്റത്തില്ല, അവർ കുടിക്കും. അതുപോലെ നിയന്ത്രണങ്ങൾ കൊണ്ട് പ്രയോജനമുണ്ട്. നിരോധനം പല കാര്യങ്ങളും അങ്ങനെയുണ്ട്. പക്ഷെ ഈ കൊല്ലുക തിന്നുക ഇതൊന്നും നിരോധിക്കാൻ പറ്റത്തില്ല. മദ്യം എന്ന് പറയുന്നതിന് നിരോധിക്കുന്നതിന് ഒരുപാട് കാരണങ്ങൾ നിരത്താം. മാംസമെന്ന് നടക്കുന്ന കാര്യമുണ്ട്, അത് ബോധവൽക്കരണത്തിലൂടെ മാത്രമേ പറ്റൂ. അത് ലോകത്തെല്ലാം അതിനെതിരായി ഒരു ബോധവൽക്കരണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താണ് പ്രാണികൾക്കുള്ള നിയമം? പ്രകൃതി നിയമമാണ്. മനുഷ്യൻ ചിന്തിക്കുന്ന ജീവി ആയതുകൊണ്ട് മനുഷ്യന് വേണ്ടി നിയമം പറയണം. അതുകൊണ്ട് പ്രാണികൾ പ്രാണികളെ കൊല്ലു കൊന്നാണ് തിന്നുന്നത്, അതുകൊണ്ട് മനുഷ്യനും കൊന്ന് തിന്നാന്ന് പറയുന്നതിൽ യുക്തിയില്ല. കാരണം പ്രാണികളുടെ ലോകത്തിൻ്റെ നിയമം വേറെയാണ്, മനുഷ്യൻ്റെ നിയമം വേറെയാണ്. മനുഷ്യൻ ചിന്തിക്കുന്നവനായ വേണ്ടെന്ത് വരുന്നു, അവന് ഹിംസ ഒഴിവാക്കാൻ പറ്റും. പ്രാണിക്ക് ഹിംസ ഒഴിവാക്കാൻ പറ്റില്ല. മനുഷ്യനാണെങ്കിൽ ചോയ്സ് ഉണ്ട്. അവന് മാംസം ഉപേക്ഷിച്ചാൽ സസ്യഭക്ഷണം കൊണ്ട് ജീവിക്കാം, മിശ്ര ബുക്കാണ്. മനുഷ്യനത് കഴിയും, മൃഗങ്ങൾക്കത് പറ്റത്തില്ലല്ലോ. കടുവയ്ക്ക് മുതലയ്ക്ക് വന്ന് മാംസം കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പം അതിന് മാംസം കൂടിയേ തീരൂ. അപ്പോൾ അവിടെ ഈ നിയമം കൊണ്ടുവരാൻ പാടില്ല. അത് അതിൻ്റെ പ്രകൃതിയുടെ നിയമമാണ്. അവൻ മൃഗതുല്യനാണെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ മൃഗം എന്ന് പറയുന്നത് ഹിംസിക്കുന്നു, അതുകൊണ്ടാണ് മൃഗത്തിന് തുല്യനെന്ന് പറഞ്ഞു. മൃഗം ഹിംസിക്കുന്നു, മനുഷ്യൻ അതുപോലെ ആകാൻ പാടില്ല. മൃഗവും മനുഷ്യനുമായിട്ടുള്ള തുല്യത അതാണ്. മൃഗം കൊല്ലുന്നു, അപ്പൊ അതിൽ മാറ്റം വരുത്താൻ പറ്റത്തില്ല. മൃഗം അങ്ങനെ ആയതുകൊണ്ട് മനുഷ്യനും അങ്ങനെ, മൃഗങ്ങളെല്ലാം കൊന്നല്ലേ ജീവിക്കുന്നു. അതുകൊണ്ട് മനുഷ്യനും അങ്ങനെ ആകുമെന്ന് പറഞ്ഞാൽ മൃഗം ചെയ്യുന്ന പോലെ എല്ലാ പ്രവൃത്തിയും മനുഷ്യൻ ചെയ്യും. മൃഗങ്ങൾ സന്താന ഉത്പാദനം, ആഹാരം, അതിനൊക്കെ മൃഗങ്ങൾക്ക് അതിൻ്റെതായ രീതിയുണ്ട്. അതൊന്നും അല്ലല്ലോ മനുഷ്യൻ ചെയ്യുന്നു. അതുകൊണ്ട് മൃഗങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ട് മനുഷ്യനും ആകാം എന്നൊക്കെ പറയുന്ന വെറും കാടൻ യുക്തികളാണ്. മുൻകാലത്തെന്ന് വെച്ചാൽ ഇതൊക്കെ കൊന്നു തിന്നാ മനുഷ്യൻ ജീവിച്ചത്. പ്രകൃതി അനുസരിച്ചെന്നുള്ളതല്ല, മനുഷ്യൻ എപ്പോഴും പ്രകൃതി അനുസരിക്കുകയല്ല ചെയ്യുന്നത്, പ്രകൃതിയെ എതിർക്കുകയാണ് ചെയ്യുന്നത്. പ്രകൃതിയോട് എപ്പോഴും മല്ലടിച്ചാണ് മനുഷ്യൻ ഇങ്ങനെ പരിണമിച്ച് ഇതുവരെ എത്തിയത്. അല്ല, പ്രകൃതിയെ അനുസരിച്ച ജീവിക്കാൻ പറ്റത്തില്ല. വലിയ മഴ പെയ്യുമ്പോൾ അവൻ എന്ത് ചെയ്യും, ഓടി ഗുഹയ്ക്കകത്ത് കയറും മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ. അല്ല, മഴയത്ത് നിന്ന് കഴിഞ്ഞാൽ അവൻ ചത്തുപോകും. ഒരു സിംഹം ആക്രമിക്കാൻ വരുമ്പോൾ അവൻ എന്ത് ചെയ്യും, ഓടി രക്ഷപ്പെടും, അല്ലെങ്കിൽ അവനോട് ഫൈറ്റ് ചെയ്യും. എന്നാലേ അവൻ അതിജീവിക്കാൻ പറ്റും. അല്ല, പ്രകൃതിയൊക്കെയോട് ഇണങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സിംഹത്തിനോട് ശരി എന്നാ നീ എന്നെ പിടിച്ച് തിന്നോ എന്ന് പറയും. മനുഷ്യ ഒരിക്കലും പ്രകൃതിയോട് ഇണങ്ങിയല്ല, അവനോട് ഫൈറ്റ് ചെയ്താണ്. പിന്നെ അവൻ ഇണങ്ങുന്ന എപ്പോഴെന്ന് വെച്ചാൽ പ്രകൃതി അവന് അനുകൂലമായിരിക്കുമ്പോൾ അവനോട് ഇണങ്ങും. ഭയത്തിൻ്റെ സാഹചര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവൻ നിർഭയനായി സഞ്ചരിക്കും, അപ്പോഴാണ് അവൻ ഇണങ്ങുന്നത്. കാരണം ഭയപ്പെടുത്തുന്ന ചുറ്റുപാടുകളുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും, അവൻ കരുതലോടുകൂടി ആക്രമിച്ചും ഓടി ഒളിച്ചും ആണ് മനുഷ്യൻ വളർന്നത്. പ്രകൃതിയെ മനുഷ്യൻ ഉണ്ടായ കാലം മുതലെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. പണ്ടേയാണ് ചൂഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിയെ അവന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക, അതിനാണ് ചൂഷണം എന്ന് പറയുന്നത്. പണ്ടേ ഉണ്ട്. അങ്ങനെയാണ് മനുഷ്യൻ വളർന്നത്. ഈ കാട്ടിൽ കിടക്കുന്ന ജീവികളെയൊക്കെ കൊന്ന് തിന്നുക എന്ന് പറഞ്ഞാൽ പ്രകൃതി ചൂഷണം. അങ്ങനെയാണ് മനുഷ്യൻ വളർന്നു വളർന്നു വന്നത്. അവന്റെ ആവശ്യത്തിന് വേണ്ടി അവൻ പ്രകൃതിയെ ഉപയോഗപ്പെടുത്തുന്നു. അതാണ് പ്രകൃതി ചൂഷണം എന്ന് പറയുന്നത്. പിന്നെ ഇന്ന് ആൾക്കാർ പറയുന്നത് എന്താണ്? പണ്ടത്തെ പ്രശ്നമല്ല, ഇന്ന് മനുഷ്യരുടെ എണ്ണം കൂടി. മനുഷ്യരുടെ എണ്ണം കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് പറയുന്നത്, ഇനി മനുഷ്യനെ അതിജീവിക്കണമെങ്കിൽ പ്രകൃതിയെ അവൻ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിനവൻ തന്നെ കുറേ നിയന്ത്രണം കൊണ്ടുവരണം. അവനൊരു നിയന്ത്രണം ആവശ്യമാണ് എല്ലാ തരത്തിലും. പ്രകൃതി നശിക്കാതെ കൂടെ നോക്കണം, എന്നാലേ അവൻ അതിജീവിക്കാൻ പറ്റും. പഴയകാലത്തെന്ന് വെച്ചാൽ അവന് ലക്കും ലഗാനുമില്ലാതെ, ഉദാഹരണം പറഞ്ഞാൽ പഴയകാലത്ത് മൃഗങ്ങളെ കൊല്ലുക എന്ന് പറയുന്ന ഒരു വിനോദമായിരുന്നു. ഇന്ന് നമ്മൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ വിനോദമായിരുന്നു നായാട്ട് ഒരു കാലത്ത്. ഇഷ്ടംപോലെ മൃഗങ്ങളുണ്ട്, അതിനെ കൊല്ലുന്നതുകൊണ്ട് അവന് ഗുണമുണ്ടായിരുന്നു. കാരണം മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാം, പിന്നെ അവന് മാംസം കിട്ടും, പിന്നെ ഒരു വിനോദമാണ്. അപ്പോൾ മനുഷ്യന് വനം കയ്യേറാം, അങ്ങനെയൊക്കെയായിരുന്നു ഒരു കാലത്ത്. അപ്പം അവിടെയൊക്കെ മനുഷ്യൻ എന്ത് ചെയ്തു? പ്രകൃതിയെ അവൻ്റെ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തുകയായിരുന്നു. പക്ഷെ ഇന്ന് അത് നിരോധിച്ചിരിക്കുകയാണ്, എല്ലായിടത്തും ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? അതിൻ്റെ പരമാവധി ആയി കഴിഞ്ഞ് ഇനിയും മൃഗങ്ങളെ അവൻ വേട്ടയാടിയാൽ അവനും നശിക്കും. അതാണ് നിയന്ത്രണം എന്ന് പറയും. അപ്പം മനുഷ്യന് പ്രകൃതിയെ ഉപയോഗപ്പെടുത്തിയേ ജീവിക്കാൻ പറ്റും, മുമ്പോട്ട് പോകാൻ പറ്റും. പ്രകൃതി വിഭവങ്ങളെല്ലാം ഉപയോഗിക്കണം, പക്ഷേ അതിന് നിയന്ത്രണം വേണമെന്നാണ് ഇന്ന് പറയുന്നത്, ഇന്നത്തെ മനുഷ്യൻ ചിന്തിക്കുന്നത്. കണ്ണടച്ച് പഴയതുപോലെ കൊല്ലാനും തിന്നാനും ഒന്നും പാടില്ല. വെറുതെ ചൂഷണം ചൂഷണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ നിയന്ത്രണം എന്നുള്ള ഘട്ടത്തിലാണ് നിർത്തിയിരിക്കുന്നത്. വിവേചനപൂർവ്വം ചെയ്യുക എന്നുള്ളതാണ്. മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്നു. അപ്പോൾ ഈ ഇതുണ്ടാവും, ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും, ആഗോള താപനം ഉണ്ടാവും. അപ്പം അങ്ങനെ മരങ്ങളെ മാത്രം ആശ്രയിച്ച് അവൻ്റെ ഉപഭോഗം നടക്കില്ല. അപ്പോഴാണ് അവൻ ഇനി എന്താ വേറൊരു വഴി, മരത്തിന് പകരം എന്തുപയോഗിക്കാം? അതാണ് പ്ലാസ്റ്റിക്കിലെത്തിയത്, PVC, പോളി വിനൈൽ ക്ലോറൈഡ്, ഇങ്ങനെയുള്ള രാസ സംയുക്തങ്ങളൊക്കെ അവൻ കണ്ടുപിടിച്ചു. അപ്പോൾ അത് പകരമായി. അപ്പം മരങ്ങളെ കുറച്ച് കുറയ്ക്കാൻ പറ്റി, പക്ഷേ അതിന് വേറെ അപകടമുണ്ട്. പ്ലാസ്റ്റിക് അത് ഭൂമിയെ മലിനപ്പെടുത്തുന്നു, ഭൂമിയെ ഊഷരമാക്കുന്നു, ഭൂമിയെ മരുഭൂമിയാക്കുന്നു. അപ്പോൾ പിന്നെ അവിടെ പറഞ്ഞ അതിൻ്റെ ഉപയോഗത്തിൽ ഇപ്പം പറയുന്ന എന്താണ്? നിയന്ത്രണം വരണം. അപ്പം അതിൻ്റെ നിയന്ത്രണം കൊണ്ടുവരും, നിയമങ്ങൾ കൊണ്ടുവരുന്നു അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി. എന്നാൽ അത് പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റില്ല. വീട്ടുപകരണങ്ങൾ മുതൽ റോക്കറ്റ് വരെ പ്ലാസ്റ്റിക് ഇല്ലാതെ കാര്യം നടക്കത്തില്ല. അപ്പോൾ ഇല്ലാതാക്കാൻ ഇനി പറ്റത്തില്ല, നിയന്ത്രിക്കാനേ പറ്റും. ചൂഷണം എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യന് പ്രകൃതി ഉപയോഗിച്ചേ പറ്റും. അതിൽ നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളതാണ്, അത്രേ സാധിക്കും. ഇല്ലെങ്കിൽ അത് മനുഷ്യന് അപകടമായി തീരും. ഇതാണ് അല്ല, പണ്ട് മനുഷ്യൻ പ്രകൃതിക്ക് ഇണങ്ങി ജീവിച്ചു എന്ന് പറയുന്നതിനൊന്നും അർത്ഥമില്ല. മനുഷ്യനെന്നും പൊരുതിയാണ് ഇതുവരെ വന്നതൊക്കെ പ്രകൃതിയോട് മല്ലടിച്ചിട്ടാണ്. ഈ കൃഷി എന്ന് പറയുന്നത് തന്നെ എന്താണ്? പ്രകൃതിയോട് എതിരിടുന്നതാണ്. ഭൂമിയെ അവിടെയുള്ള സസ്യങ്ങളെയൊക്കെ നശിപ്പിച്ച് ഭൂമിയെ വെട്ടിക്കളച്ച് അതിനുള്ള പ്രാണികളെയൊക്കെ കൊന്ന് അവിടെ ഒരുപാട് ഹിംസ നടക്കുന്നുണ്ട്. എന്നിട്ട് അവൻ തന്നെ എന്ത് ചെയ്യുന്നു? പ്രകൃതിയിലുള്ള സ്വാഭാവികമായിട്ടുള്ള വിത്തനങ്ങളൊക്കെ എടുത്ത് അതിനെ അവൻ സെലക്ട് ചെയ്ത് പ്രകൃതി നിർദ്ധാരണം അവൻ തന്നെ ചെയ്യുന്നു. ആ പ്രകൃതി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ആ പ്രകൃതി നിർദ്ധാരണത്തെ അവൻ തന്നെ ചെയ്ത് കൂടുതൽ ഉത്പാദനം ഉണ്ടാകുമ്പോൾ അതൊക്കെ പ്രകൃതിയുടെ സ്വാഭാവികതയിൽ നിന്ന് മാറിപ്പോകുന്നതാണ് കൃഷി. അങ്ങനെ ചെയ്തുകൊണ്ടാണ് മനുഷ്യനിന്ന് അതിജീവിച്ചത്. അല്ലെങ്കിൽ മനുഷ്യവംശമൊന്നും കാണത്തില്ലായിരുന്നു കൃഷിയിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ. കാരണം പെരുകുന്ന മനുഷ്യന് ആവശ്യമുള്ള വിഭവങ്ങൾ പ്രകൃതിയില്ല, അവൻ ആഹാരമില്ലാതെ പട്ടിണി കിടന്ന് ചത്തു. അപ്പോൾ പ്രകൃതിയോട് ഇണങ്ങി എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്രകൃതിയോട് ഇണങ്ങിയല്ല, പ്രകൃതിയോട് മല്ലിട്ടാണ് മനുഷ്യൻ വന്നത്. പിന്നെ അവൻ ഇണങ്ങുന്ന എപ്പോഴാണ് ഈ കൃഷിയൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് സുഖമായിട്ടൊക്കെ ഇരുന്ന് ഉറങ്ങി പാട്ടൊക്കെ പാടിയിരിക്കുമ്പോൾ പ്രകൃതിയോട് ഇണങ്ങിയായിരിക്കുന്നു. അപ്പോഴവന് പ്രകൃതിയോട് പിണക്കമൊന്നുമില്ല. അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? പ്രകൃതിയോട് മല്ലടിച്ചുകൊണ്ടാണ് അവൻ അതിജീവിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ചൊക്കെ മനുഷ്യർ ഒരുപാട് പഠിച്ച് എന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ ഇതിനെല്ലാത്തിനും ഒരു നിയന്ത്രണം കൊണ്ടുവരിക. അത്രയും ഇന്ന് പറയാൻ പറ്റും. അതാണ് തടിക്ക് പകരം പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്നു. അപ്പോൾ അതിൽ അപകടം വന്നു. അപ്പോൾ ഇനി വേറെ എന്താണെന്ന് അവൻ പരിശോധിക്കുന്നുണ്ട്. ഇനി വേറെ എന്തുകൊണ്ട് ശരിയാക്കാം? അപ്പോൾ വീണ്ടും തടിയിലേക്ക് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് മനുഷ്യൻ്റെ ഉപഭോഗം നടക്കത്തില്ല. പ്ലാസ്റ്റിക് പൂർണ്ണമായി ഉപേക്ഷിക്കാൻ പറ്റുമോ? അതും പറ്റത്തില്ല. അപ്പോൾ പിന്നെ അവിടെ ഒരു മിതത്വം ശീലിക്കുക. അതാണ് അഹിംസയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. പിന്നെന്താണ്? വേറെ എന്താണ്? കൊല്ലുന്നവനില്ല ശരണ്യത മറ്റെല്ലാ വക നന്മയും അറിഞ്ഞിടലും. കൊല്ലുന്നവന് ശരണ്യതയില്ല, കൊല്ലുന്നവനിൽ ശരണ്യതയില്ല. ശരണ്യത എവിടെയാ സാധാരണ കാണുന്നത്? കേട്ടിട്ടുണ്ടോ? ശിവശങ്കര സർവ ശരണ്യമിപ്പോ. ശരണ്യത എവിടെയാണുള്ളത്? ശിവനിലാണ്, ഈശ്വരനാണ് ശരണ്യനെന്ന് പറയുന്നത്. അപ്പൊ ശരണ്യനെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പൂർണമായ വിശ്വാസത്തോടുകൂടി ആശ്രയിക്കത്തക്കവൻ, അഭയം പ്രാപിക്കാൻ പറ്റിയവനാണ് ശരണ്യനെന്ന് പറയുന്നത്. ശരണം പ്രാപിക്കാൻ യോഗ്യനായവനാണ് ശരണ്യൻ. അപ്പൊ നമ്മളൊരാളെ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായ വിശ്വാസത്തിലാണ്. വിശ്വാസം പോയാൽ പിന്നെ ഒരു ശരണ്യതയില്ല. അപ്പോൾ ശിവനെ ശരണ്യനായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ശിവനിൽ വിശ്വസിക്കുന്ന ആൾ, ശിവൻ എന്നെ രക്ഷിക്കും, എൻ്റെ എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും എന്ത് പ്രയാസം വന്നാലും ശിവൻ രക്ഷിക്കും എന്നുള്ള ആ വിശ്വാസം, അതാണ് ശരണ്യതയ്ക്ക് അടിസ്ഥാനം. ഒരാളെ ശരണം പ്രാപിക്കുന്നത് വിശ്വാസം കൊണ്ടാണ്. എങ്ങനെ? അയാളൊരു രക്ഷകനാണ് എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. അപ്പോൾ എപ്പോഴാണോ നിങ്ങൾക്ക് ഒരാളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത്, പിന്നെ നിങ്ങൾ ആ വ്യക്തിയെ ശരണ്യനായി കാണത്തില്ല. വിശ്വസിച്ച് നിങ്ങൾ ശരണ്യനാക്കും, അയാളെ ആശ്രയിക്കും. വിശ്വാസം നഷ്ടപ്പെട്ടാലോ? പിന്നെ അവൻ ശരണ്യനല്ല. അപ്പോൾ ശരണ്യൻ നല്ലതായിത്തീരുന്നപ്പോൾ വിശ്വസിക്കാൻ കൊള്ളാതാകുമ്പോൾ, വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നൊരു തിരിച്ചറിവുണ്ടാകുമ്പോൾ മനുഷ്യൻ പിന്നെ അവനവരെ ശരണ്യനായി സ്വീകരിക്കത്തില്ല. സ്വാഭാവികമാണ്. അപ്പോ ആരെയാണ് വിശ്വസിക്കാൻ കൊള്ളാത്തത്? അവൻ ഹിംസകൻ, ഹിംസകനാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് പിന്നെ നമുക്ക് അയാളെ ആശ്രയിക്കാൻ പറ്റാത്തത്. നിങ്ങളൊരാളെ ഹിംസകനാണെന്ന് തിരിച്ചറിഞ്ഞ് അറിയാത്തിടത്തോളം കാലം നിങ്ങൾ അയാളെ ശരണ്യനായി കരുതുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മുടെ അറിവില്ലായ്മയാണ്, നമ്മൾ അയാളെ ശരിക്കും അറിയുന്നില്ല. എന്നിട്ട് നമ്മളെന്ത് വിചാരിക്കുന്നു? അയാളെ ശരണ്യനാണെന്ന് കരുതുന്നു. എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുന്ന കാര്യമാണ്. ഒരാളെ വിശ്വസിച്ചിട്ടടുക്കുന്നു. ഇതൊരു സാധാരണ മനുഷ്യന്റെ ഇടയിലുള്ള ഈ മനുഷ്യരുടെ പരസ്പര ബന്ധത്തിലും വിശ്വാസത്തിലും പരസ്പരമുള്ള സഹവർത്തിത്വത്തിലും ഒക്കെ വരുന്ന ഒരു പ്രശ്നമാണത്. നിങ്ങളൊരാളെ വിശ്വസിക്കുന്നു, അയാൾ മാറ്റെടുക്കുന്നു. പക്ഷെ എപ്പോഴാണോ തോന്നുന്നത് ഇവന് വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന് തോന്നുന്ന ആ നിമിഷം എന്തുവരും? അവൻ ശരണ്യനല്ലാതായി തീരും, അവനിൽ നിന്ന് പിന്തിരിയും. ഇല്ല, അങ്ങനെ ഒരു നിർബന്ധമുണ്ട്? അങ്ങനെ നിർബന്ധപൂർവം ആരെയും വിശ്വസിക്കരുത്. അതിന്റെ യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് അബദ്ധം പറ്റിയ ഒരാളെ വിശ്വസിക്കാം. അത് വിശ്വാസമില്ല, നമ്മുടെ ബോധ്യമാണ്. വിശ്വാസം എന്നല്ല അതിനെ പറയുന്നത്, ബോധ്യം. നിങ്ങളൊരു സാധനം വാങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ കവറെടുത്ത് നോക്കണം, ഇത് മാനുഫാക്ചറിംഗ് ഡേറ്റ് നോക്കണം, എക്സ്പയറി ഡേറ്റ് നോക്കണം. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ എന്താണ്, നമുക്കത് ധൈര്യമായിട്ടും വാങ്ങിക്കാം. ഇത് ഇന്ന സമയം ഉണ്ടാക്കിയതാണ്, ഇത്ര കാലം വരെ ഇത് നിൽക്കുന്നതാണ്, ഇതുവരെ അത് ഉപയോഗിക്കാം. വിശ്വാസിയാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ചെന്ന് കാശ് കൊടുക്കും, ഇതൊന്നും നോക്കത്തില്ല. അവിടെയാണ് വിശ്വാസം. നോക്കുന്നവനെന്ന് പറയുന്നത് എന്താണ്? അത് ബോധ്യപ്പെട്ട് ആണത് വാങ്ങുന്നത്. അപ്പൊ അങ്ങനെ തന്നെ വാങ്ങണം. അത് നമ്മൾ ബോധ്യപ്പെടുന്നതാണ്, കാര്യങ്ങളെ ബോധ്യപ്പെട്ട് വാങ്ങുക. നിങ്ങളൊരു സാധനം വാങ്ങുന്നു, അതിൻ്റെ പുറത്ത് 500 ഗ്രാം എന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങൾ 500 ഗ്രാമിൻ്റെ പൈസ കൊടുക്കുന്നു, അത് നിങ്ങൾ അതിൻ്റെ പുറത്ത് വില എഴുതിയിട്ടുണ്ട്, 500 ഗ്രാം പ്രൈസ് ഇത്ര. അത് നിങ്ങൾ ബോധ്യപ്പെടുകയാണ്, ബോധ്യപ്പെട്ടിട്ട് കാശ് കൊടുക്കുന്നു. വിശ്വാസിയാണെങ്കിൽ വിചാരിക്കും, ഈ കടക്കാരൻ പറ്റിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ അതല്ല, 500 ഗ്രാം ഇല്ല. അപ്പോ അതാണ് പറയുന്നത്, നിങ്ങൾ കാര്യങ്ങളെ ബോധ്യപ്പെടുക. ബോധ്യപ്പെട്ടെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് തെറ്റുപറ്റാം, അത് രണ്ടാമത്തെ പ്രശ്നമാണ്. മനസ്സിലായോ? അത് രണ്ടാമത് വരുന്ന പ്രശ്നം. അതായത് ഇതിന്റെ എക്സ്പയറി ഡേറ്റ് ചുരണ്ടിക്കളഞ്ഞിട്ട് അവിടെ വേറൊരു ഡേറ്റവും പ്രിന്റ് ചെയ്ത് വയ്ക്കും. അല്ലേ, നമ്മൾ ബോധ്യപ്പെട്ട വാങ്ങിയത് വീട്ടിൽ കൊണ്ടുവന്ന് പാകം ചെയ്യുമ്പോൾ അത് കൊള്ളത്തില്ല. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ട വാങ്ങിയത്, പക്ഷേ അവനെന്ത് ചെയ്തു? നമ്മളെ പറ്റിച്ചു. അപ്പൊ നമ്മളെ വിശ്വസിക്കുന്നവൻ നമ്മളെ പറ്റിക്കും, അത് രണ്ടാമത്തെ പ്രശ്നമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ബോധ്യപ്പെടുന്നു, ബോധ്യപ്പെടുകയാണ്. അവിശ്വാസം ഒന്നല്ല പറയുന്നത്, പക്ഷെ അവൻ നമ്മളെക്കാളും മിടുക്കനായിരുന്നു, അവൻ എന്ത് ചെയ്യുന്നു? നമ്മളെ പറ്റിച്ചു. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ അത് രണ്ടാമത്തെ ബോധ്യപ്പെടലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില തട്ടിപ്പുകൾ ഇതിനകത്തുണ്ടെന്ന് അതും നമ്മളെ ബോധ്യപ്പെടലാണ്. അപ്പോൾ സമൂഹത്തിൽ ഇങ്ങനെ ചതി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പറ്റിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ രണ്ടായാലും നമ്മൾ ബോധ്യപ്പെടണം. ശരിയാണെങ്കിലും നമ്മൾ ബോധ്യപ്പെടണം, തെറ്റാണെങ്കിലും നമ്മൾ ബോധ്യപ്പെടണം. പിന്നെ നമ്മൾ ചതിയിൽപ്പെടാം, അത് നമ്മുടെ കുറ്റമല്ല. നമ്മളെക്കാളും അവന് സാമർത്ഥ്യം കൂടിയതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? നമ്മളെ ചതിക്കുന്നു. നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇവൻ ചുരണ്ടിയിട്ട് രണ്ടാമത് സീൽ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സംശയം ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്നിട്ടൊരു ലെൻസ് എടുത്ത് വെച്ചാൽ അതി നോക്കണം, അപ്പോൾ അറിയാൻ പറ്റും ചുരണ്ടിയിട്ടാണ് അടിച്ചിരിക്കുന്നത്. എന്നിട്ട് അവന്റെ തിരിച്ചു കൊണ്ടു കൊടുക്കണം, എന്താ ഇത് ഇന്ന ചെയ്തിരിക്കുന്നു, അതും ബോധ്യപ്പെടലാണ്. അപ്പോൾ അവിടെ വിശ്വാസമല്ല, ബോധ്യപ്പെടലാണ്. നമുക്ക് ബോധ്യപ്പെടാൻ കഴിയാത്ത സ്ഥലത്താണ് നമ്മൾ വിശ്വസിക്കുന്നത്. ശിവൻ നമുക്ക് ബോധ്യപ്പെടാൻ വയ്യ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അവിടെ വിശ്വസിക്കുന്നു. മനുഷ്യരെ എങ്ങനെയല്ല, മനുഷ്യരെ നമുക്ക് ബോധ്യപ്പെടാം, അവരെ ബോധ്യപ്പെടണം. ഇതുപോലെ നമ്മളെ ചിലപ്പോൾ ചതിക്കും, ചതിച്ചാൽ ചതി ബോധ്യപ്പെടണം. പിന്നെ ശരണ്യനല്ല അവൻ. രണ്ട് കാര്യങ്ങളാണ്. അല്ല, ഞാൻ അയാളെ വിശ്വസിച്ചു, അയാളെന്നെ ചതിച്ചു എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. അതിനർത്ഥമില്ല, ഞാൻ എന്റെ ബോധ്യപ്പെടൽ തെറ്റായിരുന്നു, അതാ സംഭവിച്ചത്. അയാൾ മിടുക്കനായിരുന്നു എന്നെക്കാളും, അപ്പൊ അയാളെന്നെ പറ്റിച്ചു. അയാൾക്ക് എന്നെ പറ്റിക്കാനുള്ള കഴിവ്, എന്നെക്കാളും അയാൾ കഴിവുണ്ടായിരുന്നു, അതുകൊണ്ട് അയാൾ എന്നെ പറ്റിച്ചു. അപ്പോൾ അതും നമ്മൾ ബോധ്യപ്പെടുകയാണ്, ഇയാൾ തട്ടിപ്പുകാരനാണ്, അപ്പോൾ ഇയാൾ ശരണ്യനല്ല. ഇനി മനുഷ്യൻ്റെ ഒരു സ്വഭാവമുണ്ട്, എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ മനസ്സിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ആരാധന, വ്യക്തികളെ ആരാധിക്കുക, ഒരുപാട് പേർക്ക്, ഒരുപാട് മനുഷ്യർ നമ്മുടെ നാട്ടിൽ നോക്കിയാൽ അറിയാം, മോഹൻലാലിനെ ആരാധിക്കുന്നു, മമ്മൂട്ടി ആരാധിക്കുന്നു അല്ലേ. മനുഷ്യരെ വിഗ്രഹങ്ങളാക്കി കൊണ്ട് നടക്കുക, അങ്ങനെ അത് അങ്ങനെ ഒരു ആരാധന മനസ്സിൽ വരിക എന്ന് പറയുന്നത് മന്ദബുദ്ധിയുടെ ലക്ഷണമാണ്. മനസ്സിലങ്ങനെ നമ്മൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വെക്കരുത്, മനുഷ്യ വിഗ്രഹങ്ങളെ മനസ്സിൽ വെക്കരുത്. അത് വലിയ അപകടം ഉണ്ടാകും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മനുഷ്യൻ നമുക്കുള്ള ഒരു ഏറ്റവും വലിയൊരു നമ്മുടെ ബലഹീനതയെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഏറ്റവും വലിയൊരു ബലഹീനതയെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരിക്കലും മറ്റൊരാളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റത്തില്ല, തിരിച്ചറിയാൻ പറ്റത്തില്ല. നമുക്ക് ഊഹാപോഹങ്ങളെ സാധ്യമാവും. അല്ല, ഒരു വ്യക്തിയെ നമുക്ക് പൂർണ്ണമായി ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കാതെ ഒരു വ്യക്തി ഇന്നതാണ്, അയാൾ കേമനാണ്, അതാണ്, ഇതാണ് എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഭാവന ചെയ്തിട്ട് നമ്മൾ ആരാധിക്കുന്നു, അയാളെ ഒരു വിഗ്രഹമായി നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നു. ഇതൊക്കെ വലിയ അബദ്ധമാണ്. അതുകൊണ്ട് വിഗ്രഹ ആരാധന എന്ന് പറയുന്നു. ഇത് വലിയ അപകടമാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, അങ്ങനെയാണെങ്കിൽ ഗുരുവിനെയൊക്കെ ആരാധിക്കുന്നതെന്നും പൂജിക്കുന്നു. അതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു വ്യക്തിയിലെ ഗുണങ്ങളെ നന്മകളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യത്തക്ക, സ്വാധീനിക്കത്തക്ക നന്മകൾ ഒരിടത്ത് നമ്മൾ തിരിച്ചറിയുന്നു, അതിനെ അത് നമ്മൾ ആരാധിക്കുന്നത് സ്വാഭാവികമാണ്. അതാണ് ഗുരുവിനെയൊക്കെ ആരാധിക്കുന്ന ആ രീതിയിലാണ്. അത് മറ്റൊന്നാണ്. ഈ വ്യക്തി ആരാധന എന്ന് പറയുമ്പോൾ അതല്ല. വ്യക്തി എന്ന് പറയുന്നത് നമുക്കൊരാളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ മോഹൻലാലിനെ ആരാധിക്കും, അയാളുടെ കലാപരമായ കഴിവ്, അതിനെ നമ്മൾ അംഗീകരിക്കുന്നത് ശരി, ഓക്കെ, കലാപരമായ കഴിവുകളുണ്ട്. പക്ഷെ ആ വ്യക്തി ആരാധിക്കുക എന്ന് പറയുന്നത് അർത്ഥശൂന്യമായൊരു കാര്യമാണ്. കലയെ നമുക്ക് ബഹുമാനിക്കാം, കലയോട് നമുക്ക് ആരാധന തോന്നും. കാരണം നമുക്കില്ലാത്ത ഒരു കഴിവ് വേറൊരു വ്യക്തി കാണുമ്പോൾ സാധാരണമായിട്ട്. അതുകൊണ്ട് വ്യക്തി ആരാധനയുടെ അർത്ഥമില്ല. വ്യക്തി ആരാധന എന്ന് പറയുന്നത് അസംബന്ധമാണ്. ബുദ്ധിയില്ലായ്മയുടെ അടയാളമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു കഴിവിനെ നമ്മൾ ബോധ്യപ്പെട്ടാൽ നമ്മളതിനെ അംഗീകരിക്കുന്നു, അതാണ് അവിടെ ആരാധനമല്ല, ആ കഴിവിനെ നമ്മൾ അംഗീകരിക്കുന്നു, അസൂയയില്ലാതെ അംഗീകരിക്കുന്നു, അതാണ്. മോഹൻലാലിനെ അഭിനയിക്കാനുള്ള നല്ല കഴിവുണ്ട്, ആ കഴിവിനോട് അസൂയയില്ലാതെ ഞാൻ അതിനെ അംഗീകരിക്കുന്നു. അതിനപ്പുറം അതൊരു വ്യക്തി ആരാധനയായി മാറുക എന്ന് പറയുന്നത് ബുദ്ധിശൂന്യന്റെ ഇടപാടാണ്. ഫാൻസ് അസോസിയേഷനിൽ ചേരുക എന്ന് പറയും, അത് എന്താണ്, ആ ഏത് വ്യക്തിയായാലും ശരി, അത് എന്തുകൊണ്ട് ഫാൻസ് അസോസിയേഷൻ ചെയ്യണം? കാരണം വ്യക്തികളിൽ ഇങ്ങനെയുള്ള ചില നന്മകളുള്ളതുപോലെ തന്നെ എല്ലാ വ്യക്തികളിലും അപൂർണതകളുമുണ്ട്, പോരായ്മകളുമുണ്ട്. നമ്മൾ വ്യക്തിയെ ഉൾക്കൊള്ളുമ്പോൾ അയാളുടെ തിന്മകളെ കൂടെ നമ്മൾ ആരാധിക്കുകയാണ് അറിയാതെ, അവിടെയാണ് പ്രശ്നം. അല്ലേ, ഒരാൾ വലിയ കലാ വൈഭവമുള്ള ആളാണ്, ശരി, കലയെ നമ്മൾ അംഗീകരിക്കുന്നു, അസൂയയില്ലാതെ അംഗീകരിക്കുന്നു. പക്ഷെ അയാൾ വലിയ മദ്യാസക്തനാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതുപോലെയുള്ള പ്രശ്നങ്ങളുള്ള ആൾ, അപ്പോൾ അതുകൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ? പറ്റത്തില്ലല്ലോ. നമുക്ക് ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ല, അത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ അതിനോട് യോജിക്കുന്ന ആളല്ല. പക്ഷെ വ്യക്തിയെ നിങ്ങൾ ആരാധിക്കാൻ പോയാൽ അങ്ങോട്ട് പോകും. അപ്പോൾ അവിടെ നമ്മുടെ വിവേചനം ഉപയോഗിക്കും. വ്യക്തിയുടെ നന്മയെ നമ്മൾ തിരിച്ചറിയുക, അസൂയയില്ലാതെ അതിനെ അംഗീകരിക്കുക. ആരാധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, മനുഷ്യൻ മനുഷ്യനെ ആരാധിക്കേണ്ട കാര്യം. തിന്മകളെ എന്താണ് നമുക്കറിയില്ലെങ്കിൽ വേണ്ട, അറിഞ്ഞാൽ അത് തിരസ്കരിക്കേണ്ടി വരും. ഇതും നമ്മൾ ജീവിതത്തിൽ എപ്പോഴും തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മനസ്സിൽ വിഗ്രഹങ്ങളെ കൊണ്ട് കിടക്കരുത്. ഏതെങ്കിലും ഒരു വ്യക്തിയെ ആദർശം ആയിട്ട് സ്വീകരിക്കുക, അനുകരിക്കുക, അതുപോലെ ജീവിക്കുക ശ്രമിക്കുക, ഇതൊക്കെ ഭയങ്കര മണ്ടത്തരമാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചെയ്യുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെയൊക്കെ ദോഷവും. ഒരു നേതാവിനെ അംഗീകരിക്കുക, ഒരു കൊടിയെ അംഗീകരിക്കുക, ഒരു മുദ്രാവാക്യത്തെ അംഗീകരിക്കുക, എന്നിട്ട് അവർ പൊതുവായി ഒരു ഗ്രൂപ്പിന് വയ്ക്കുന്ന നിയമങ്ങളെ അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്ന കാര്യമാണ്. അതുപോലെ ദോഷം എന്താണ്? ആ സമൂഹം, ആ വ്യക്തി, അവർ ചെയ്യുന്ന എല്ലാ തിന്മകളെയും ന്യായീകരിക്കേണ്ടി വരും ആ ഗ്രൂപ്പിൽ ചേർന്ന. നന്മയുണ്ടെങ്കിൽ ശരി, നന്മയെ നമ്മൾ സ്തുതിക്കുകയും വേണം, തിന്മയെല്ലാം ന്യായീകരിക്കുകയും വേണം. അതുകൊണ്ട് ബോധമുള്ള ഒരുത്തിന് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല, മന്ദബുദ്ധികൾക്കുള്ളതാണ് അത്. തിന്മകള് എന്തൊക്കെ തിന്മ, രാഷ്ട്രീയക്കാരെയൊക്കെ നോക്കുക, നിങ്ങൾ വൈകുന്നേരത്ത് ചാനൽ ചേർച്ച് നോക്കിയാൽ ഓരോ ഭാഗത്തും വന്നിരുന്ന് അവരവരുടെ തിന്മകളെ ന്യായീകരിക്കുന്നവരെ കാണുന്നു എല്ലാവരും. അങ്ങനെ ഘോരഘോരം അവർ പ്രസംഗിക്കും. അവർ മന്ദബുദ്ധികളാണെന്ന് അവരെ തന്നെ തിരിച്ചറിയുന്നില്ല. മനുഷ്യൻ അങ്ങനെയല്ല, മനുഷ്യൻ എന്താണ്, അവന് അന്തർലീനമായി തന്നെ അവന് സ്വാതന്ത്ര്യ ബോധവും സ്വാതന്ത്ര്യ പ്രവണതയും ഒക്കെ ഉണ്ട്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ അവനൊരു അടിമത്തത്തെ സ്വയം സ്വീകരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. നിങ്ങളൊരു ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ലെന്നൊക്കെ പറയുന്ന ആൾക്കാർ. അപ്പോ നിന്ന് പോകുന്നതിന് വേണ്ടി ഒരു പാർട്ടി നിൽക്കുന്നവരുണ്ട്. വേറെ കൂട്ടർ അങ്ങനെയല്ല, പാർട്ടിയുടെ വക്താക്കളായി മാറിയിട്ട് പാർട്ടിയുടെ എല്ലാ തിന്മകളെയും വെള്ളപൂശുന്നവരുമുണ്ട്. അത് അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ സംവിധാനങ്ങളെന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു സ്വാതന്ത്ര്യ ബോധമുള്ള മനുഷ്യന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയൊന്നും. പിന്നെ ഉൾക്കൊള്ളാൻ പറ്റിയത്രേ ഉള്ളൂ, അവരെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിനെ നമുക്ക് നല്ലതെന്ന് പറയാൻ സപ്പോർട്ട് ചെയ്യും, ഇത്രയേ ഉള്ളൂ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നിനോട് ഒപ്പം നിൽക്കാൻ പറ്റത്തില്ല. മതം തന്നെ, അതൊരു മതമാണ്, അതൊരു മതമാണ്. കാരണം മതത്തിന്റെ എല്ലാ മതത്തിനൊരു കിതാബുണ്ട്, രാഷ്ട്രീയക്കാർക്കും ഓരോ കിതാബുണ്ട്, എല്ലാം ഉണ്ട്. മതത്തിനൊരു പ്രവാചകനുണ്ട്, രാഷ്ട്രീയക്കാർക്കും ഓരോ പ്രവാചകന്മാരുണ്ട്. പിന്നെ മതത്തിന് വിശ്വാസികളുണ്ടെന്ന് വെച്ചാൽ അടിമകളുണ്ട്, നേതാക്കന്മാർക്കും അടിമകളുണ്ട്. അടിമകളാണ് അവർക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്നത്. മതത്തിന് വേണ്ടി മരിക്കാൻ നടക്കുന്ന ആരാണ്? ഈ മതപുരോഹിതന്മാരുടെ അടിമകളാണ്. രാഷ്ട്രീയ പുരോഹിതന്മാരുടെ അടിമകളാണ് അവർക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് മരിക്കുന്നത്, വേറെന്തിനും വേണ്ടിയല്ല. ആ തരത്തിൽ അവരെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ മരിക്കണം. അതിനാണ് നമ്മൾ രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയുന്നത്. ഈ കൊല്ലുന്നവനും മരിക്കുന്നവനും അറിയുന്നില്ല, അവൻ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം. രക്തസാക്ഷി, ബലിദാനി, ഈ പറയുന്നതൊക്കെ മന്ദബുദ്ധികളെ വിളിക്കുന്ന പേരാ. ബോധമുള്ളവൻ വേറെ ആൾക്ക് വേണ്ടി മരിക്കാൻ പോകണ്ട യാതൊരു കാര്യവും. വീരസ്വർഗം പ്രാപിക്കുക, എന്തോന്ന് വീരസ്വർഗം? ഏതാ ഈ വീരസ്വർഗം? ചത്ത അത്ര തന്നെ, ചത്ത പൊഴിച്ചിട്ടല്ലെങ്കിൽ കത്തിച്ച് കളഞ്ഞു. പിന്നെ എന്തോന്ന് വീരസ്വർഗം? ഒരാരെങ്കിലും പോയി കണ്ട അവൻ അവിടെ പോയിട്ട് വീരസ്വർഗത്തിൽ കസേരി ഇരിക്കുന്നു, ചുമ്മാതെ തട്ടി വിടുകയാണ്. അത് ഇവിടെയും പറയുന്നുണ്ട്, അതോ വാ പ്രാപ്സിസി സ്വർഗം, ചത്ത് കഴിഞ്ഞാ നീ വീരസ്വർഗത്തിൽ പോകുന്ന എന്നാ പറയുന്നു. അത് ഉസ്താദ് മാത്രമല്ലെന്ന്, നമ്മുടെ സ്വാമിമാര് പ്രസംഗിക്കുന്നു അത് തന്നെ. വെറുതെ നമ്മളെന്തിനാ ഉസ്താദിനെ കുറ്റം പറയുന്നു? ഇവിടെ പറയുന്നത് തന്നെ മരിച്ചു കഴിഞ്ഞാൽ വീരസ്വർഗത്തിൽ പോകുന്നു. ഉസ്താദ് 7-ാം നൂറ്റാണ്ടിൽ വന്ന ആളാണ്. അതിനും എത്രയോ വർഷം മുമ്പ്, ക്രിസ്തുവിന് മുമ്പെയുള്ള മഹാഭാരതത്തെ തന്നെ വീരസ്വർഗത്തെ കുറിച്ച് പറയുന്നു. പിന്നെ രണ്ടുപേരാണ് വീരസ്വർഗത്തെ പ്രാപിക്കുന്നതെന്നാണ് പറയുന്നത്. ഒന്ന് സന്യാസി, മറ്റൊന്ന് യുദ്ധത്തിൽ നെഞ്ചിൽ മുറിവേറ്റ് മരിക്കുന്നവൻ. ദ്വൗ ഇമോ പുരുഷവും ലോകേ സൂര്യമണ്ഡല ഭേദനോ, മഹാഭാരതത്തിൽ എഴുതിയിരിക്കുന്ന രണ്ടു തരത്തിലുള്ള മനുഷ്യരുണ്ട്. സൂര്യമണ്ഡലത്തെ ഭേദിച്ച് അവിടെയാണ് സ്വർഗം അങ്ങ് പോകുന്നവർ. പരിഭ്രാട് യോഗയുക്തശ്ച, യോഗി, യോഗി അങ്ങനെ പോകുന്നു പറയണ്ടോ? യുദ്ധേച അഭിമുഖേ ഹതഹ, യുദ്ധത്തിൽ നേരിട്ട് നിന്ന് നെഞ്ചിൽ വെട്ടുകൊണ്ട് മരിക്കുന്നവൻ എവിടെ പോകുന്നു? പിന്നെ നിങ്ങൾ ഈ ഉസ്താദിന്റെ കാര്യം പറയുന്ന എന്തിനാ ഇത് പറയണം? ഇത് മഹാഭാരതത്തെ എഴുതി വെച്ചിരിക്കുന്നതാണ്. എന്നുവെച്ചാൽ മനുഷ്യനെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നതും ചാവാൻ പ്രേരിപ്പിക്കുന്നതും ഒക്കെ ഇവിടുന്ന് പോയതാണ്. ഉസ്താദ് പറയാൻ തുടങ്ങി 7-ാം നൂറ്റാണ്ടിന് ശേഷമാണ്, മനസ്സിലായോ? കുറഞ്ഞത് അതിനൊരു 10 നൂറ്റാണ്ട് മുമ്പേ ഇവിടെ പറയാൻ തുടങ്ങി ഈ കാര്യം. ഇപ്പൊ നിങ്ങളൊക്കെ അല്ലേ പറയേണ്ടത് മഹാഭാരതമൊക്കെ പഠിച്ചിട്ട്? അതൊന്നും പഠിക്കുന്നില്ല. നിങ്ങളിപ്പോ ആകെ പഠിക്കുന്ന ഉസ്താദിനെയാണ് പഠിക്കുന്നത്. മഹാഭാരതമൊക്കെ പഠിത്തം നിർത്തി ഉസ്താദിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി പഠിച്ചു വെച്ചോ. ദോ ഇമോ പുരുഷോ ലോകേ സൂര്യമണ്ഡല ഭേദനോ പരിഭ്രാട് യോഗയുക്തശ്ച യുദ്ധേച അഭിമുഖേ ഹത. ഞാൻ ഈ സംസ്കൃതം ഇങ്ങനെ എപ്പോഴെപ്പോഴും പറയാത്തത്, ഇങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. വെറുതെ എന്തിനാ അത് പറയുന്ന കരുതിയിട്ടാണ്. ഒത്തിരി പാട്ടുണ്ട് ഇതുപോലെ. അപ്പോ നെഞ്ചിൽ തന്നെ കൊണ്ട് ചാവണം എന്ന് വെച്ചാ നെഞ്ചി കൊണ്ട് ചാവണം എന്ന് പറയുന്ന എന്താണ്? എന്തിനാ പറയുന്നത്? ഇവൻ മരിക്കുന്നതുവരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം, ചാകുന്നതുവരെ അവൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം. യുദ്ധം ചെയ്ത് ചാകണം, യുദ്ധത്തിനിറങ്ങി കഴിഞ്ഞാൽ ചാകണം. അപ്പോ അതുവരെ എന്തിനു കൊല്ലണം? കഴിയുന്നത്ര കൊല്ലണം, കഴിയുന്നത്ര കൊന്നിട്ട് ചാകണം. അങ്ങനെ ചത്തു കഴിഞ്ഞാൽ നേരെ മേളിൽ പോകാമെന്നാണ്. ഇതവൻ ആരാ പഠിപ്പിച്ചത്? പുരോഹിതന്മാർ എഴുതി വച്ചിരിക്കുന്നതാണ്. പഴയകാലത്ത് പുരോഹിതന്മാർ എഴുതി വെച്ചാണ് ഈ ആൾക്കാരെ ഇങ്ങനെ പരസ്പരം അടുപ്പിച്ച് കൊന്ന് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട്. കൊള്ളയ്ക്ക് വേണ്ടി എഴുതി വെച്ചാണ് ഇതൊക്കെ. മന്ദബുദ്ധികൾ ഇന്നും അത് തന്നെ ചെയ്യുന്നത്. രാഷ്ട്രീയ കൊലപാതകം എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന ഇതാണ്. പിറ്റേ ദിവസം പത്രത്തിൽ വേണ്ടൊക്കെ അക്ഷരത്തിൽ അടിച്ചു വരും, വീരസ്വർഗം പ്രാപിച്ചു. എന്തെടുക്കാൻ? അതുകൊണ്ട് ഇതിൽ കാര്യമുണ്ട് പറയുന്നതിന്. ഇതൊക്കെ ഹിംസയാണ്. കൊല്ലുക എന്ന് ആര് ഉപദേശിച്ചാലും അത് ഹിംസ തന്നെയാണ്. കൊല്ലുന്നവനും കൊല്ലിക്കുന്നവനും രണ്ടുപേരും ഇവിടെ പറഞ്ഞല്ലോ, കൊല്ലിക്കുകയാം ഉരത്തൊരഖം. അങ്ങനെയുള്ള ശാസ്ത്രങ്ങളെല്ലാം കത്തിച്ചു കളയണം. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൊല്ലാനും കൊല്ലിക്കാനും പഠിപ്പിക്കുന്ന ശാസ്ത്രങ്ങളുടെ ഒന്നും യാതൊരു ഉപയോഗവും ഇനി അതൊന്നിനി ആവശ്യമുള്ള കാര്യങ്ങളല്ല. പഴയകാലത്ത് ശരിയാണ്, പടയോട്ടങ്ങളുടെ ഒരു കാലം ഉണ്ടായിരുന്നു. ചെങ്കിസ്ഖാന്റെയും അലക്സാണ്ടറുടെയും ഒക്കെ കാലം ഉണ്ടായിരുന്നു. അന്നൊക്കെ ഇതൊക്കെ ആവശ്യമാണ്. ഇതൊക്കെ പറഞ്ഞു വേണം ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലിക്കാൻ. ഇന്നിപ്പോ അങ്ങനെയല്ല, മനുഷ്യ ഒരുപാട് മാറിയില്ലേ. എന്നതിൻ്റെ ഒന്നും ആവശ്യമുണ്ട്? ഇന്നും അത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വാമിമാരുണ്ട്. അങ്ങനെയൊക്കെയാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. അവരേറ്റവും പ്രധാനമായി പറയുന്നത് എന്താണ്? ധർമ്മം, ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇതുപോലെ കൊന്നിട്ട് വീരസ്വർഗത്ത് പോകണമെന്നാണ് ഗുരുദേവൻ പറയുന്നത്. അതല്ല, ധർമ്മം എന്ന് പറയുന്ന അഹിംസയാണ്. കൊന്നിട്ട് വീരസ്വർഗത്ത് പോകുന്ന അല്ല ധർമ്മം, അഹിംസയാണ് ധർമ്മം. അതാണ് ഗുരു ഇവിടെ പറയുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. അപ്പൊ ആ ധർമ്മത്തെയാണ് പ്രചരിപ്പിക്കേണ്ടത്, അഹിംസ എന്ന് പറയുന്ന ധർമ്മത്തെ. അല്ല, കൊന്നുകഴിഞ്ഞാൽ സ്വർഗം കിട്ടും എന്ന് പറയുന്ന ധർമ്മമല്ല. അതും ധർമ്മമായിരുന്നു പഴയ കാലത്ത്. അപ്പൊ അതൊക്കെ ഇന്നും പാടിക്കൊണ്ട് നടക്കുക. ഇന്ന് എല്ലാവരും ഉസ്താദുമാരാകുകയാണ്, സ്വാമി ഉസ്താദ്. എല്ലാ സ്വാമിമാരും ഉസ്താദുമാരാണ് എന്ന് വിചാരിച്ച് എല്ലാ ഉസ്താദുമാരും സ്വാമിമാരല്ല. കാരണം അവരിൽ ഇത് അതൊന്നും ഇന്ന് പറയണ്ടെന്ന് പറയുന്ന ഉസ്താദുമാർ എത്രയോരുണ്ട്. ഒന്നും ആവശ്യമില്ലാത്തതാണ്. പണ്ട് ആ കാലഘട്ടത്തിലൊക്കെ പറഞ്ഞാണ്, യുദ്ധത്തിന്റെ കാലത്ത്. ഇന്നതൊന്നും പറയേണ്ട കാര്യമില്ല, അതൊക്കെ ഇന്ന് കളയണമെന്ന് പറയുന്ന ഒരുപാട് ഉസ്താദുമാരുണ്ട്. വേണം. എങ്ങനെ? ഇങ്ങനെയുള്ള എങ്ങനെ? ഏത് പ്രസംഗങ്ങള്? അതൊക്കെ പറയുന്നത് നമ്മള് എന്താണ്, ആധുനിക മനുഷ്യനാണെന്ന് നമ്മളെ തിരിച്ചറിയണം. മനസ്സിലായോ? നമ്മൾ ആധുനിക മനുഷ്യനാണ്. പഴയകാലത്ത് നമ്മൾ അറിയണം. അറിയുന്ന എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ അതിനെയൊക്കെ തിരുത്താൻ വേണ്ടിട്ട്. അതിന് തിരുത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് തിരുത്താൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളറിയും. ഒരുപാട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് മനസ്സിലായോ? അപ്പോൾ അത് തിരുത്താൻ വേണ്ടി പറയുന്നതാണ്. അല്ല അതാണ് ഇന്നും വേണ്ടതെന്ന് പറയുന്നവരുണ്ട്. അവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത്, തിരുത്തൽ ആവശ്യമുണ്ട്. കാരണം ഇതൊക്കെ പഴയ പ്രജകൾ പാടിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ്. പ്രജകളെന്ന് വെച്ചാൽ ആരാണ് പ്രജകൾ? ഇന്നത്തെ നമ്മൾ ആരാണ്? നമ്മൾ സിറ്റിസൺസ്, പൗരന്മാരാണ്. മറ്റ് പ്രജകളായിരുന്നു. ഇപ്പൊ പ്രജകൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മൾ പറയരുത്, അതിന്റെ കാലം കഴിഞ്ഞു. ഇന്ന് നമ്മൾ പൗരന്മാരാണ്. അപ്പോ എന്താണ്, അങ്ങനെ മാനസികമായ അടിമത്തത്തെ ഉണ്ടാകുന്ന ഒന്നിനെയും, അതിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞു വന്നതാണ് വിഗ്രഹവൽക്കരണം എന്ന് പറയും. നമ്മുടെ മനസ്സിൽ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുക, അതൊന്നും ഇന്നത്തെ കാലത്ത് ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. ഈശ്വരന് വിശ്വാസമുള്ളവർക്ക് അത് ആരാധിക്കാം, ഗുരുവിന് വിശ്വാസമുള്ളവർക്ക് ആരാധിക്കാം. അതല്ല ഞാൻ പറയുന്നത്, നമ്മൾ മനുഷ്യരെ വിഗ്രഹങ്ങളായി മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പബത്തം. ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നന്മ കണ്ടു കഴിഞ്ഞാൽ ആ നന്മയെ നമുക്ക് ഉൾക്കൊള്ളാം. അത് വ്യക്തിയെ ഉൾക്കൊള്ളുന്നതല്ല, വ്യക്തിയുടെ നന്മയെ ഉൾക്കൊള്ളുന്നതാണ്. അത്രയേ പാടുള്ളൂ. അതിനെ അംഗീകരിക്കുക, അതിനെ ആദരിക്കുക, അതൊക്കെ ആകാം. അതിനപ്പുറമൊന്നും വ്യക്തികളെ ആരാധിക്കേണ്ട ആവശ്യം ഇന്ന് ഇല്ല. അങ്ങനെ ചെയ്യുന്നവൻ മന്ദബുദ്ധിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത് ഇന്ന് എന്താണ്, നമ്മൾ പൗരന്മാരായി ജീവിക്കുമ്പോൾ മനുഷ്യ സ്വതന്ത്രനാണ്, പ്രജകളായി ജീവിക്കുമ്പോൾ മനുഷ്യ അടിമകളാണ്. അപ്പൊ മനുഷ്യൻ ഈ പ്രജകളിൽ നിന്ന് പൗരനായി പരിവർത്തനപ്പെടുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ഗുരുദേവൻ ജീവിച്ചിരുന്നത്. അതാണ് ഗുരുദേവൻ മാറിക്കൊണ്ടിരുന്നു എന്ന് ഞാൻ എപ്പോഴും പറയുന്ന കാരണം അതാണ്. പ്രജയിൽ നിന്ന് പൗരനായി അന്നും ക്രമേണ മനുഷ്യൻ മാറുകയായിരുന്നു, അത് ഉൾക്കൊണ്ടിരുന്നു. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ചിന്തിക്കണം. അതാണ് പറഞ്ഞു വരുന്നതിന്റെ ചോദ്യം. ചോദിച്ചതിനനുസരിച്ചാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഞാൻ സംസാരിക്കുന്ന വിഷയം ശരണ്യത എന്ന് പറയുന്ന എന്താണ് എന്നുള്ളതാണ്. അത് പറഞ്ഞപ്പോഴാണ് വിശ്വാസത്തിലേക്ക് പോയത്. എന്താണ് വിശ്വാസം, എന്താണ് മനുഷ്യന്റെ ബോധ്യപ്പെടൽ, അവര് തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും തിരിച്ചറിയും. അങ്ങനെ വന്നപ്പോഴാണ് വ്യക്തി ആരാധനയിലേക്ക് പോയത്. വ്യക്തി ആരാധന എന്ന് പറയുന്ന അന്ധവിശ്വാസമാണ് നമ്മൾ തിരിച്ചറിയും. ഇന്നും അതാണ്. കാരണം ഇന്നും ഭരിക്കുന്നവർക്ക് എന്ത് വേണം? ഭരിക്കുന്നവർക്ക് രക്തസാക്ഷികൾ ആവശ്യമാണ്, രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് ആവശ്യമാണ്. അതിനൊക്കെ മാറ്റം ക്രമേണ വന്നുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. മനുഷ്യന് കൂടുതൽ കൂടുതൽ സ്വതന്ത്രനായി വരുന്നു എന്നുള്ളതേ ഉള്ളൂ. പൂർണ്ണമായ ഒരു മാറ്റം ആയില്ലല്ലോ. അതുകൊണ്ട് പഴയതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും തുടരുന്നു, പക്ഷേ മാറുന്നു, പഴയ രീതിയല്ല. ഇന്ന് മൊത്തത്തിൽ മാറി വരുന്നുണ്ട്. എന്നാൽ പഴയതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും തുടരുന്നു. അതും മാറണം, ഭാവിയിൽ അതും മാറും എന്നാണ്. ഇന്നും മനുഷ്യന് എന്താണ് ഇങ്ങനെ ആതിരികൾ വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അവിടെയും കലഹങ്ങളുണ്ടാവും, കൊല സംഭവിക്കും. മനുഷ്യൻ മുമ്പോട്ട് ചെല്ലുമ്പോൾ എന്ത് വരും? അതിരുകളില്ലാതെ മനുഷ്യൻ ജീവിക്കും. അങ്ങനെ വരുമ്പോൾ ഇതിനൊക്കെ, ഇത്തരത്തിലുള്ള ഇതിനൊക്കെ മാറ്റം വരും. ശരി.